നിലാവിലെല്ലാമേ അറിഞ്ഞിടാതലിഞ്ഞുവോ പറഞ്ഞു തീരാനായി കൊതിച്ചതും മറന്നുവോ മൂകരാവിൻ വിരൽ പാത തന്നിൽ ഈ കൺകോണിലാണെൻ്റെ ലോകം അതിലെ ഒന്നിച്ചു സഞ്ചാരമായി അടങ്ങിടതുള്ളിൽ തുടിച്ചതും കവർന്നുവോ പറഞ്ഞു തീരാനായി കൊതിച്ചതും വാർത്തകൾ ചൊല്ലിടുന്നു പോൽ അരികിൽ നിന്നു നീ പതിയെ നോക്കിയോ കവിത പോലെ നിൻ കാതിലോതുവാൻ മനസ്സുവരികളായി കരുതി വച്ചുവോ ശാന്തമീ നിലാവിനൊളിയിൽ വഴി വീണിടും കുളിർത്തരേ കൺകളിൽ തന്നിൽ ഈ കൺകോണിലാണെൻ്റെ ലോകം അതിലെ ഒന്നിച്ചു സഞ്ചാരമായി നിലാവിലെല്ലാമേ അറിഞ്ഞിടാതലിഞ്ഞുവോ പറഞ്ഞു തീരാനായി കൊതിച്ചതും